അന്യാതി ചെയ്ത് സേതാവധാരണ. ഇവിടെ രണ്ട് സൂത്രങ്ങളുടെയും ഒരുമിച്ചുള്ള വ്യാഖ്യാനമാണ്. അവിടെ പൂർവപക്ഷം പറയുന്നു, ഇവിടെ പറഞ്ഞ രണ്ട് ശ്രുതിയും കഥം ആത്മേതി യോയം വിജ്ഞാനമേ പ്രാണേഷു ഹൃദ്യന്തരജ്യോതി പുരുഷ ഭൂതാർണികം സവായേഷ മഹാജൻ ആത്മാജരോമൃതോഭയബ്രഹ്മ ഭൂതാർണി സാത്മാതത്വമസി സദൈവസ്വമേതമഗ്രാസിദേകമേവ അദ്വിതീയം സാത്മാതത്വമസി ചാന്തോക്യം. രണ്ടിനും ഏകാർത്ഥമാണോ ഭിന്നാർത്ഥമാണോ? അനുപൂർവക്ഷി പറയുന്നു, ഹ്യാമനായ വൈഷമ്യ സത്യ അർത്ഥസാമ്യം യുക്തം പ്രതിപത്തും ആമ്നാന തന്ത്രത്വാദർത്ഥ വൈഗ്രഹസ്യ. അത് ശരിയാകത്തില്ല. ഇവിടെ ശ്രുതിക്ക് വ്യത്യാസമുണ്ട്. എന്താണ് വ്യത്യാസം? വരുന്ന വാചസനേയൊക്കെ ആത്മശബ്ദ വക്രമാ ആത്മതത്വ ഉപദേശി ഗമ്യത്തെ കഥമ ആത്മാ എന്ന് തുടങ്ങിയതുകൊണ്ട് അവിടെ ആത്മതത്വ ഉപദേശമാണെന്ന് മനസ്സിലാക്കാം. ഛാന്ദോഗ്യത് ഉപക്രമ വിവരിയാ ഉപദേശ വിവരി. ഛാന്ദോഗ്യത്തിൽ ഉപക്രമത്തിന് മാറ്റമുണ്ട്. സദേവ എന്നാണ് അവിടുത്തെ ഉപക്രമം. അതുകൊണ്ട് ഇവിടുത്തെ ഉപദേശത്തിന് മാറ്റമുണ്ടെന്ന് മനസ്സിലാക്കാം. ആത്മതാദാത്മ്യ ഉപദേശമല്ല. പിന്നെന്താണ് ഇവിടെ? ഞാൻ ഛന്ദോഗാനാമോപ്പി അസ്ഥി ഉദർക്കേ താതാത്മ്യ ഉപദേശം. ഛാന്ദോഗ്യത്തിനും ഒടുവിൽ താതാത്മ്യ ഉപദേശമാണല്ലോ. സാത്മാ തത്വമസി ശ്വേതഗീതു. അവിടെയും താതാത്മ്യ ഉപദേശമാണ്. രണ്ടിടത്ത് ഒന്നായി ആകാമല്ലോ പറയുന്നു സത്യമുക്തം. ശരിയാണ്, അവസാനം ഛാന്ദോഗ്യത്തിനും താതാത്മ്യത്തെ പറഞ്ഞു. പക്ഷേ ഉപക്രമതന്ത്രത്വാദ് ഉപസംഹാരസ്യ താതാത്മ്യ സമ്പത്തി സ്ഥിതി മന്യത്തെ. പുരുഷ പറയുന്നു, ഉപക്രമത്തിനനുസരിച്ചാണ് ഉപസംഹാരം പറയേണ്ടത്. ബൃഹദാരണ്യത്തിൽ ആത്മാ എന്ന് പറഞ്ഞു അവസാനം താതാത്മ്യത്തെ പറഞ്ഞു. അത് ജീവാത്മ പരമാത്മാ ആ ഏകത്വ ജ്ഞാനത്തിന് വേണ്ടിയിട്ട്, താതാത്മ്യ ജ്ഞാനത്തിന് വേണ്ടിയിട്ടാണ്. ഛാന്ദോഗ്യത്തിലാണെങ്കിലോ താതാത്മ്യ സമ്പത്തി, താതാത്മ്യ ഉപാസനയാണ്. സമ്പത്തി ഉപാസന മന്യത്തെ. ഇവരുടെ തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരിടത്ത് താതാത്മ്യ ജ്ഞാനം, വേറിടത്ത് താതാത്മ്യ ഉപാസന. രണ്ടും ഒന്നല്ല. താതാത്മ്യ ജ്ഞാനം എന്ന് പറയുമ്പോൾ ഏകത്വ ജ്ഞാനം, ആത്മാ അത് തന്നെയാണ് പരബ്രഹ്മം. സവായേഷ മഹാജന ആത്മാ അജരോ അമരോ അമൃതോ അഭയോ ബ്രഹ്മ. ആത്മാ ബ്രഹ്മ എന്ന് അത് അറിവാണ്, അറിയേണ്ടതാണ്. ഇവിടെ പറയുന്ന എല്ലാ താതാത്മ്യ സമ്പത്തിയാണ്. ഒന്നായിട്ട് ഉപാസിക്കുക. ഉപാസിക്കുക എന്ന് വെച്ചാൽ ധ്യാനിക്കുക. അറിഞ്ഞാൽ പിന്നെ ധ്യാനിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഭക്ഷ്യകാരൻ്റെ അഭിപ്രായം അനുസരിച്ച് അറിഞ്ഞാൽ പിന്നെ ഉപാസിക്കേണ്ട ആവശ്യമില്ല. ആത്മാ ബ്രഹ്മ എന്നറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എന്തിനാ ഉപാസിക്കുന്നു? പിന്നെ ഉപാസന എന്തിനു വേണ്ടി? അറിയാത്തതുകൊണ്ടാണ്. അറിഞ്ഞില്ലെങ്കിൽ ഉപാസിക്കണം, അറിഞ്ഞില്ലെങ്കിൽ പിന്നെ മറ്റൊന്നും ചെയ്യാനില്ല. അതുകൊണ്ട് ഉപാസിക്കുക, ധ്യാനിക്കുക. താതാത്മ്യ സമ്പത്തി സൈദിക്കും വരി തഥാപ്രാപ്തി. ഇത് പൂർവപക്ഷി പറയുകയാണ്, ഒരിടത്ത് ജ്ഞാനം, ഒരിടത്ത് ഉപാസം. ആത്മഗ്രഹീതി സദൈവ സ്വമേതമന്ത്രി ആസീത് ഇത്യത്ര ഛന്ദോഗാനാം അഭിഭവിതമർഹതി. ഇതിലും സദൈവ സ്വമേതമഗ്ര ആസീതെന്ന് ഉപക്രമം സത്തിനെ കുറിച്ചാണ്. അവസാനം തത്വമസി എന്ന് പറഞ്ഞു. ഇവിടെയും ആത്മജ്ഞാനമാണ്, തഥാത്മജ്ഞാന ഉപാസന അല്ല എന്ന്. അപ്പോൾ എവിടെയാണോ ജ്ഞാനം എന്ന് പറയുന്നത് അവിടെ അറിയുക എന്നുള്ളതാണ്, സംശയരഹിതമായി ബോധിക്കുക എന്നുള്ളതാണ്. അതിന് പിന്നെ ഉപാസനയായി വ്യാഖ്യാനിച്ചിട്ട് അവിടെ ഉപാസിക്കുക, ധ്യാനിക്കുക എന്ന് വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല. അദ്വൈതത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഉപാസനയെക്കുറിച്ച് പല സന്ദർഭങ്ങളിലും പറയുന്നുണ്ട്. ഇവിടെ ഈ പാദത്തിൽ മുഴുവൻ അതിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഉപാസനയുടെ സ്ഥാനം വേറെയാണ്, അതിന് ജ്ഞാനുമായിട്ട് ബന്ധിപ്പിക്കാൻ പാടില്ല. ഇനി ഒരാൾക്ക് അങ്ങനെ ബോധം ഉണ്ടാകുന്നില്ല, ഉപാസിക്കാമോ, അത് വേണ്ട, അതല്ല ഇവിടെ ചർച്ച ചെയ്യുന്നു. എന്താണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളതാണ്. അറിവ് സമ്യക്ജ്ഞാനം എന്ന് പറയുന്നത് ശ്രുതിയിൽ നിന്ന് നേരിട്ട് തന്നെ ഉണ്ടാകുന്ന, ശ്രവണത്തിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന, അതിന് ഉപാസനയെ ആശ്രയിക്കേണ്ട കാര്യമില്ല. ഇനി അങ്ങനെ ബോധം ഉണ്ടായില്ലെങ്കിൽ ഉപാസിക്കുകയും ചെയ്യാം, ഉപാസനയാകാം. പക്ഷെ അങ്ങനെ വരുമ്പോൾ തത്വമസി തുടങ്ങിയ സ്ഥലങ്ങളിൽ ഉപാസന വേണോ അതോ അറിയണം? നമ്മളെ പറയുന്നത് അറിയുക എന്നുള്ളതാണ്, ഉപാസിക്കുക എന്നുള്ളതല്ല. തത്വത്തെ ഗ്രഹിക്കുക എന്നുള്ളതാണ് അവിടെ. പിന്നെ ഉപാസിക്കാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട്, ആ സ്ഥാനങ്ങളെല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ അറിയുക എന്നുള്ളതാണ്. ചന്തോഗാനം അഭിഭവിതം അർഹതി. ഇവിടെയും ആത്മഗ്രഹീതിയാണ്, താതാത്മ്യജ്ഞാനമാണ്, ഗ്രഹണം ജ്ഞാനം അതാണ്. യഥാകഥം ആത്മയിത്യത്ര വാചസ്നേഹിനാം ആത്മഗ്രഹീതി തഥയും. കഥമ ആത്മ എന്ന് പറഞ്ഞ ബൃഹദാരണ്യത്തിൽ എങ്ങനെയാണോ ആത്മതത്വത്തെ ഉപദേശിക്കുന്നത്, ആത്മതത്വത്തെ ഗ്രഹിക്കുന്നത്, അത് തന്നെയാണ് ഇവിടെയും. ഇവിടെ ഉപാസനയെ കൊണ്ടുവരേണ്ട കാര്യം വാചസ്നേഹിനാം ആത്മഗ്രഹീതി തഥൈവ. കസ്മാത് ഉത്തരാത് താതാത്മ്യോപദേശാത്. താതാത്മ്യോപദേശം കൊണ്ട് താതാത്മ്യത്തെ ഉപദേശിക്കുന്നു, അപ്പൊ താതാത്മ്യത്തെ ഗ്രഹിക്കുക. അന്വയാതിഥി ചെയ്ത് സ്യാദ് അപധാരണ. അടുത്തത് വ്യാഖ്യാനിക്കുന്നു അതിനോട് ചേർത്ത് തന്നെ. യഥുക്തം ഉപക്രമ അന്വയാദ് ഉപക്രമേച്ച ആത്മശബ്ദ ശ്രവണ അഭാവാത് ആത്മഗ്രഹീതരീതി തസ്യകപരിഹാരീതി സ്വവിധീയതേ സ്യാദവധാരണ. പക്ഷെ ചാന്തോക്യത്തിൽ ഉപക്രമത്തിൽ ആത്മശബ്ദമില്ലല്ലോ. അത് പറഞ്ഞാലേ ആത്മാവ് തന്നെ ബ്രഹ്മം എന്ന് ഗ്രഹിക്കാൻ പറ്റും. ഇവിടെ ആത്മശബ്ദമേ ഇല്ല, അവിടെ പറയുന്ന സത്തിനെ കുറിച്ചാണ്. ഇന്ന് നേരത്തെ പറഞ്ഞല്ലോ, അതിനെന്താ പരിഹാരം? കാരണം ജ്ഞാനം എന്ന് പറയുന്നത് രണ്ടിനെയും ഒന്നായിട്ട് പറയുന്നിടത്താണ്. ആത്മാവ് തന്നെ ബ്രഹ്മം. ഇവിടെ ഒരിടത്ത് സത്തം എന്ന് പറഞ്ഞു, ഒരിടത്ത് ആത്മാവെന്ന് പറഞ്ഞ് രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. അങ്ങനെ രണ്ട് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉപാസനയാവും. വാക്കിനെ ധേനുവായി ഉപാസിക്കുക. വാക്കിനെ കുറിച്ച് പറയുന്നു, ശ്രുതിയാണ് വാക്ക്, ധേനുവിനെ കുറിച്ച് പറയുന്നു. രണ്ട് കാര്യങ്ങളാണ് അവിടെ ഉപാസിക്കുക. അവിടെ താതാത്മ്യമല്ല പറയുന്നത്, അതിൻ്റെ ഫലങ്ങളെക്കുറിച്ചും പറയുന്നു. യഥുക്തം ഉപക്രമ അന്വയാ ഉപക്രമേച്ച ആത്മശബ്ദ ശ്രവണാഭാവം. ഉപക്രമത്തിൽ ചാന്തോക്യത്തിൽ ആത്മശബ്ദമില്ല, സത്താണ്. ആത്മഗ്രഹീതരീതി തസിക പരിഹാര അനന്ത പരിഹാര രീതി ചെയ്യസോ വിധീയതേ സ്യാദവധാരണ ഭവേത് ഉപപന്ന ഇഹ ആത്മഗ്രഹീതി. അവധാരണ പറയുന്നു, ഇവിടെയും ആത്മാവിനെ തന്നെ ഗ്രഹിക്കണം, ആത്മാവിൻ്റെ ബോധമാണ് വേണ്ടത്. എന്തുകൊണ്ട് അവധാരണ? അവധാരണ കൊണ്ട്. എന്താണ് അവധാരണം? തഥാഹി ഏനാശ്രിതം ശ്രുതം ഭവതി അമൃതം മതം അവിജ്ഞാതം വിജ്ഞാത വിത്യേക വിജ്ഞാനേന സർവവിജ്ഞാന അവധാര്യ തത് സംപിപാദയിഷയ സദേവ ഇത്യാഹ. ചാന്തോക്യത്തിൽ തുടക്കത്തിൽ ഏനാശ്രിതം ശ്രുതം ഭവതി എന്നാണ് പറഞ്ഞത്. തത്വത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അറിയാനായി ഒന്നും അവശേഷിക്കുന്നില്ല. സർവത്തെയും തത്വമായി അറിഞ്ഞു കഴിഞ്ഞാൽ തത്വത്തിൽ നിന്ന് അന്യമായി വേറൊന്നും അവശേഷിക്കാത്തത് കൊണ്ട് പിന്നെ അറിയാനൊന്നും ശേഷിക്കുന്നില്ല. അപ്പം സർവത്തെയും തത്വമായി അറിയുക എന്നുള്ളതാണ്, അതാണ് ഏകവിജ്ഞാനം കൊണ്ട് സർവവിജ്ഞാനം. ഏകമായ സത്തിനെ അറിയുന്നതുകൊണ്ട് സർവത്തെയും സത്തായി അറിയാൻ കഴിയും. ഇത് പലപ്പോഴും വിശദീകരിച്ചാണ്, ഏനാശ്രിത ശ്രുതം ഭൂതി അമതം മതം അവിജ്ഞാതം വിജ്ഞാത ഇതി ഏകവിജ്ഞാനേന സർവവിജ്ഞാനം അവധാര്യ. ഏകവിജ്ഞാനം കൊണ്ടെന്ന് വെച്ചാൽ സത് വിജ്ഞാനം കൊണ്ട് സർവവിജ്ഞാനം. സർവത്തെയും സത്തിനോട് അഭിന്നമായി അറിയുന്നതാണ് സർവവിജ്ഞാനം. തത്സംപിപാദയിഷയ അതിനെ തന്നെ സമ്പാദനം ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അതിനെ തന്നെ വ്യക്തമാക്കുന്നതിന് വേണ്ടി സദൈവൈത്യ ആ പ്രതിജ്ഞയെ സാർത്ഥകമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് സദൈവ സൗമ്യ എന്ന് പറഞ്ഞത്. അവിടെ തുടക്കത്തിൽ സത്തെന്ന് പറഞ്ഞു, അവസാനം ആത്മാന്ന് പറഞ്ഞു. ഇതുകൊണ്ട് ആശയത്തിന് വ്യത്യാസമൊന്നുമില്ല. തച്ചാത്മഗ്രഹീതു സത്യം സമ്പദ്ധ്യതേ. അപ്പൊ അത് ആത്മാ എന്നുള്ള അർത്ഥത്തെ എടുത്താലേ ഇവിടെ യോജിക്കത്തുള്ളൂ. സത് എന്ന് പറയുന്നതും അവസാനം പറയുന്ന ആത്മ രണ്ടും ഒന്ന് തന്നെ. അവിടെ ആത്മാ എന്നുള്ള അർത്ഥം എടുത്താലേ യോജിക്കത്തുള്ളൂ. സത്ത് ഇതിനെ ആത്മാവായി ഉപാസിക്കുക അല്ലെങ്കിൽ ആത്മാവിനെ സത്തായി ഉപാസിക്കുക അങ്ങനെയൊന്നുള്ള അർത്ഥമല്ല. തന്നെ താൻ സത്താണെന്ന് ധ്യാനിക്കുക അല്ലെങ്കിൽ താൻ ആത്മാവാണെന്ന് ധ്യാനിക്കുക. ഈ സത്തിന് ആത്മാവാണെന്ന് ധ്യാനിക്കുക ഇങ്ങനെ പലതരത്തിലും പറയാം. അങ്ങനെ ധ്യാനിച്ചറിയേണ്ട ഒരു കാര്യമല്ല. ധ്യാനത്തിന് പ്രയോജനമുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല ഇവിടെ. ഈ പ്രകരണത്തിൽ ധ്യാനിക്കാൻ വേണ്ടി ഒന്നും പറഞ്ഞിട്ടില്ല, അറിയുക അത്രമാത്രം. എന്തുകൊണ്ട്? പ്രതിജ്ഞ ഇതാണ്, ഏകവിജ്ഞാനം കൊണ്ട് സർവവിജ്ഞാനം. ഒന്നിനെ അറിഞ്ഞാൽ എല്ലാം അറിഞ്ഞു കഴിഞ്ഞു, എല്ലാം അതായി അറിഞ്ഞു കഴിഞ്ഞു. പിന്നെ ഇവിടെ ഇവിടെ ധ്യാനിക്കാൻ അവസരം അതിൻ്റെ ആവശ്യം വരുന്നില്ല. ആത്മഗ്രഹീതു സത്യം സംബന്ധിച്ച് അപ്പൊ അവിടെ ആത്മഗ്രഹണമാണ് വേണ്ടത്. സത്ത് തന്നെ ആത്മാവ് എന്ന്. അന്യഥാഹി യോയം മുഖ്യ ആത്മാസന വിജ്ഞാതീതി നൈവ സർവവിജ്ഞാന സംബന്ധിയത. അങ്ങനെ വന്നില്ല എന്നുണ്ടെങ്കിൽ ആത്മാവിനൂടെ ഗ്രഹിച്ചില്ല എന്ന് പറയും. എന്നുവെച്ചാ തത് ത്വം അസി എന്നാണ്. അത് നീയാകുന്നു, അത് ഞാനാണെന്ന് ധ്യാനിക്കുക. അങ്ങനെ ധ്യാനിച്ചൊടുവിൽ ഒരു വെളിപാടുണ്ടാവും. അപ്പോൾ പിന്നെ ഈ പറഞ്ഞ് കേട്ടതിൽ നിന്ന് എന്താ ധരിച്ചത്? ഉപദേശത്തിൽ നിന്ന് എന്ത് ഗ്രഹിച്ചു? ഉപദേശത്തിൽ നിന്ന് കാര്യം ഗ്രഹിച്ചില്ലെങ്കിൽ, ഏക വിജ്ഞാനം ഉണ്ടായില്ലെങ്കിൽ, സർവവിജ്ഞാനവുമില്ല, സർവവും താനാണ് എന്നുള്ള ബോധം ഉണ്ടാകത്തില്ല. അത് ഉപദേശത്തിൽ നിന്ന് തന്നെ ഗ്രഹിക്കുന്നു. അങ്ങനെ ഗ്രഹിക്കാത്തത് എങ്ങനെയാ? രണ്ട് രണ്ടാണെങ്കിൽ അതിനെ ഉപാസിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഗ്രഹിക്കും? രണ്ട് ഏകമല്ല എന്നുണ്ടെങ്കിൽ, സത്ത് വേറെ ആത്മാവ് വേറെ ആണെങ്കിൽ പിന്നെ ധ്യാനിച്ചിട്ട് എങ്ങനെ ഗ്രഹിക്കാൻ പറ്റും? ധ്യാനം കൊണ്ട് രണ്ടിനെ ഒന്നാക്കാൻ പറ്റത്തില്ല. സാധിക്കുന്ന കാര്യമില്ല. ഒന്നിനെ മറ്റൊന്നായി ധരിക്കാം, അത്രയേ ഉള്ളൂ. രണ്ടും ഒന്നാകത്തില്ല, കാരണം വസ്തു രണ്ടാണ്. ഇനി ധ്യാനം കൊണ്ട് ഞാൻ ഉണ്ടായാലും ഏകത്വം ഞാൻ ഉണ്ടാകത്തില്ല, കാരണം ജ്ഞാനം വസ്തുതന്ത്രമാണ്. വസ്തുവിനനുസരിച്ച് ഞാനും ഉണ്ടാകും. ഏകമാണെങ്കിൽ ഏകത്വം ഞാനും ഉണ്ടാകും. ഇവിടെ ശ്രുതി ഏകമായി ബോധിപ്പിക്കുകയാണ്, സത്ത് തന്നെ ആത്മാ കൊണ്ട് അവന് ബോധമുണ്ടാകും. അല്ല, സത്തിനെ ആത്മാവായി ഉപാസിക്കുകയാണെങ്കിൽ സത്ത് വേറെ ആത്മാവ് വേറെ, അവിടെ എങ്ങനെ ഏകത്വ ബോധമുണ്ടാകും? വസ്തു രണ്ടായതുകൊണ്ട് രണ്ട് വസ്തുക്കളെക്കുറിച്ച് ഏകമായിട്ടെങ്ങനെ ബോധമുണ്ടാകും? വസ്തുവിനനുസരിച്ചല്ലേ അറിവുണ്ടാകുന്നുണ്ട്. അതുകൊണ്ടിവിടെ ഏകത്വ ജ്ഞാനമാണ് വേണ്ടത്, അല്ലാതെ ഒന്നിനും മറ്റൊന്നായി ഉപാസിക്കുന്നതല്ല. ടച്ചാത്മഗ്രഹീതു സത്യസമ്പദ്ധ്യതേ, അത് ആത്മാ എന്ന ഗ്രഹിച്ചാൽ മാത്രമേ അത് ശരിയാകത്തുള്ളൂ. അന്യതാഹി യോയ മുഖ്യാത്മാ സന്ന വിജ്ഞാതീതി നയോ സർവവിജ്ഞാന സമ്പദ്ധ്യത, അല്ലെങ്കിൽ മുഖ്യാത്മാവ് ഏതാണോ അതിനെ ഗ്രഹിച്ചില്ല ഏകാത്മാ, പിന്നെങ്ങനെ സർവവിജ്ഞാനം? എങ്ങനെ സർവത്തെയും ആത്മാവായി അറിയാൻ കഴിയും? തഥാ പ്രാഗുത്വത്തെരേകത്വ അവധാരണം ജീവസിച്ച ആത്മശബ്ദേന പരാമർശ സ്വപാവസ്ഥായാഞ്ച തത്സ്വഭാവസമ്പത്തി കഥനം പരിശോധന പൂർവകം ച പുനഃപുന തത്വമസീത്യവധാരണം ഇതി ചർവമേത് താതാത്മ്യപ്രതിപാദനായാം ഏവ അവകൽപ്പതേന താതാത്മ്യസമ്പാദനായാം. താതാത്മ്യപ്രതിപാദനമാണ് ഇവിടെ, താതാത്മ്യസമ്പാദനമല്ല. താതാത്മ്യ ഏകമായി ബോധിപ്പിക്കുകയാണ്, അല്ലാതെ ഏകമായി ധ്യാനിക്കാൻ ആവശ്യപ്പെടുകയല്ല. ഇത് രണ്ടായിരിക്കുന്നോണ്ടാണ് രണ്ടായിരിക്കുന്ന ഒന്നിനെ മറ്റൊന്നായി ഉപാസിച്ചാൽ സാധിക്കില്ലെന്നാണ്. ശരി, ഒന്നാണെങ്കിൽ ആ ഉപാസന കൊണ്ട് പ്രയോജനം ഉണ്ടാവത്തില്ല. രണ്ടും ഒന്ന് തന്നെ. ഒന്നാണെങ്കിൽ ഒന്നാണെന്നറിയുക എന്നുള്ളതാണ് വേണ്ടത്. പിന്നെ എന്തിനാ ഉപാസിക്കുന്നു? അതിൻ്റെ ആവശ്യമില്ല. അതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ആ സന്ദർഭത്തിൽ വിശദീകരിച്ച കാര്യങ്ങളെല്ലാം പറയുന്നു. തഥാച പ്രാഗുത്പത്തെ ഏകത്വ അവധാരണ, ഉത്പത്തിക്ക് മുമ്പ് ഏകമായിരുന്നു. സത് ഏവ ഏകമായ സത്ത് മാത്രം വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. രണ്ടാമതൊന്നില്ല, അനേകത്വ അവധാരണം. ജീവസിച്ച് ആത്മശബ്ദേന പരാമർശ, ഒടുവിൽ സ ആത്മാ തത്വമസീശ്വതകേതു, ആത്മശബ്ദം കൊണ്ട് ജീവനെ പരാമർശിച്ചു. ആത്മശബ്ദം കൊണ്ട് ജീവനെ മാത്രമല്ല, തത്. രണ്ടിനെയും പരാമർശിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ ഏകമായി അറിയുന്നത്. എന്നാലും അവസാനം ത്വം, നീ, നീ എന്ന് പറയുന്നത് ജീവനെ ഉദ്ദേശിച്ചിട്ടാണ്. സൃഷ്ടിക്കുമ്പോഴുള്ള ആ സത്ത്, അവിടെ രണ്ടാമതൊന്നും ഉണ്ടായിരുന്നില്ല, ഏകമായ സത്തത്വമായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ പരമാത്മാവ്, ഇവിടെ ജീവാത്മ പരമാത്മ ഏകത്വം എന്നെല്ലാം പറയുന്നു. ജീവാത്മ പരമാത്മ ഏകത്വം എന്ന് പറയുമ്പോൾ ജീവനെ പരമാത്മാവായി ഉപാസിക്കുക എന്നല്ല പറയുന്നു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അസംബന്ധമായി പോകും. ഞാൻ ആത്മാവാണെന്ന് ധ്യാനിക്കുക എന്നല്ല. ഞാൻ ആത്മാവാണെങ്കിൽ പിന്നെ എന്തിനാ ധ്യാനിക്കുന്നു? ധ്യാനിച്ചുകൊണ്ട് പിന്നെ എന്ത് നേടാനാണ്? ഞാൻ ആത്മാവാണെന്ന് അറിഞ്ഞോ? അതോ അറിഞ്ഞില്ലയോ? അറിഞ്ഞില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവിടെ വേണ്ടത് അറിവാണ്, എന്തെങ്കിലും അഭ്യാസമല്ല. അറിഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കർത്തവ്യം വിശേഷിക്കുന്നില്ല. അതുകൊണ്ട് ഇവിടെ ധ്യാനത്തിന് യാതൊരു തരത്തിലുള്ള സ്ഥാനവും അവസരവും ഇവിടെ കൊടുക്കുന്നുണ്ട്. സമ്പത്തി, ഉപാസന, അതിന് ആത്മജ്ഞാനവുമായിട്ട് നേരിട്ട് യാതൊരു ബന്ധവുമില്ല. അതിന് മറ്റ് സന്ദർഭങ്ങളിൽ പലതരത്തിലുള്ള പ്രയോജനങ്ങൾ പറയുന്നുണ്ട്. ധ്യാനാസംബന്ധവും നല്ല പറയുന്നു. അദ്വൈത പ്രകരണത്തിൽ എന്താണ് അതിൻ്റെ സ്ഥാനം, അതിവിടെ വ്യക്തമാക്കുകയാണ്. ഉത്പത്തിക്ക് മുമ്പ് ഏകമാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഉത്പത്തിക്ക് ശേഷവും ഏകം തന്നെ. ജീവൻ ആത്മശബ്ദം കൊണ്ട് പരാമർശിച്ച് പിന്നെ അത് ഉത്പത്തിക്ക് മുമ്പ് ഏകമാണ്, സൃഷ്ടിക്കുന്നും ഏകമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഈ സൃഷ്ടിക്കുമ്പോഴുള്ള കാര്യം ആർക്കറിയാം? സൃഷ്ടിക്കു മുമ്പ് ഏകമാണെന്നുള്ളതിനെന്താ തെളിവ്? അതാരുടെ അനുഭവത്തിലാണുള്ളത്? സൃഷ്ടിക്കും മുമ്പ് ഏകമെന്ന് പറയുമ്പോൾ സൃഷ്ടിക്കും മുമ്പ് അവിടെ ആ ഏകത്തിൽ നിന്ന് അന്യമായ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാനവിടെ ഉണ്ടായിരുന്നു, ഏകമാണെന്നറിയാം. പിന്നെ സൃഷ്ടിക്കു മുമ്പുള്ള കാര്യം പറഞ്ഞിട്ടെന്താ കഥ? അപ്പോൾ അത് വ്യക്തമാക്കുന്നു. സൃഷ്ടിക്കുന്ന മുമ്പ് ഏകം എന്ന് പറയുന്നതും ഓരോരുത്തർക്കും അവരുടെ അനുഭവത്തിലൂടെ മനസ്സിലാക്കും. അതാണ് അടുത്ത് പറയുന്നത്, സ്വഭാവസ്ഥായാംച തത് സ്വഭാവസമ്പത്തി കഥനം. സ്വഭാവസ്ഥയിലുള്ള സ്വഭാവസമ്പത്തി, സ്വരൂപപ്രാപ്തി, സുഹൃത്തിയിൽ താൻ സർവ ഉപാധി വിനിർമുക്തനായി അസത് സ്വരൂപനായി സ്ഥിതി ചെയ്യുന്നു. ഇവിടെ സത്സ്വരൂപനായി സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുന്നത് എപ്പോ വേണമെങ്കിലും പറയാം. അത് സൃഷ്ടിക്കും മുമ്പും പറയാം, സുഷുപ്തിയിലും പറയാം, ജാഗ്രതയിലും പറയാം, സ്വപ്നത്തിലും പറയാം, ബന്ധനാവസ്ഥയിലും പറയാം, മുക്താവസ്ഥയിലും പറയാം. എല്ലാം എന്താണോ താൻ സത്സ്വരൂപനായി സ്ഥിതി ചെയ്യുന്നു. പിന്നെന്താ സുഷുപ്തി എടുത്തു പറയുന്നത്? അല്ല, ഞാൻ പറഞ്ഞു കഴിഞ്ഞ കാര്യമേ ചോദിക്കുന്നു, ഇപ്പൊ പറഞ്ഞതേ ഉള്ളു. അന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, പറഞ്ഞ കാര്യമേ ചോദിക്കും. ഞാൻ പറഞ്ഞു കേട്ട ആരെങ്കിലും ഉണ്ടോ? ഇപ്പൊ പറഞ്ഞതേ ഉള്ളു. അങ്ങനെ ആരാ പറഞ്ഞ്? സർവോപാധി വിനിർമുക്തനായി, അത് ഞാൻ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. അതാണ് സുഷുപ്തിയുടെ സവിശേഷതയെ ഇവിടെ പറയുന്നു. എന്താ പറയുന്നത്? ഉടൻ തന്നെ മറന്നു കളയുന്നു. മറന്നു കളഞ്ഞതല്ല, കേട്ടില്ല. പലരും പല കാര്യങ്ങളും ആലോചിച്ചിരിക്കുകയാണ്. പലരും വിധിയെ പഴിച്ചുകൊണ്ടിവിടെ ഇരിക്കുകയാണ്. പിന്നെങ്ങനെ കേൾക്കും എന്നെനിക്ക് തോന്നുന്നു. ഇപ്പം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതിനൊന്നും ഒരു മിനിറ്റിന് മുമ്പ് പറഞ്ഞ കാര്യമാണ് ചോദിച്ചത്. എന്താണ് ജാഗ്രതത്തിലും സ്വപ്നത്തിലും എല്ലാം പറയുന്നതിൽ നിന്ന് വിശിഷ്ടമായിട്ട്? സുഹൃത്തിയിൽ അത് തന്നെയാണ്, പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം താൻ അവിടെ ഉണ്ടായിരുന്നു, തനിക്കറിയാമോ? എന്തെങ്കിലും ബോധമുണ്ടോ? സൃഷ്ടിക്കുമ്പോഴുള്ള തൻ്റെ അവസ്ഥയെക്കുറിച്ച് ഒന്ന് സങ്കല്പിക്കാൻ കൂടി കഴിയുന്നു. സൃഷ്ടിക്ക് ശേഷമാണ് താൻ ഈ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. അതുമല്ല, തൻ്റെ സൃഷ്ടി എവിടെ ആരംഭിച്ചു? ഒരു പടിയില്ല എന്ന് പറയാൻ കഴിയുന്നില്ല. പക്ഷെ സർവ ഉപാധി വിനിർമുക്തമായിരിക്കുന്നു സുഷുപ്തിയിൽ. എന്തുകൊണ്ടവിടെ സർവ ഉപാധി വിനിർമുക്തമായി? എന്തുകൊണ്ടാണ്? ആ സത്തിനോട് ഏകീഭവിച്ചത്. അല്ലാതെ ഏകീഭവിക്കാൻ പറ്റത്തില്ല. ആണ് ജാഗ്രതത്തിലെ സ്വപ്നത്തിലേക്ക് പ്രശ്നം. അവിടെയൊന്നും ഏകീഭവിച്ചില്ല എന്നുള്ളതിന് തെളിവ് നമ്മുടെ കയ്യിലുണ്ട്. എന്താണ്? ഓരോരുത്തരുടെയും കയ്യിലുണ്ട് അതിൻ്റെ തെളിവ്. എന്താണ് എന്താണ് തെളിവ്? അങ്ങനെ അങ്ങനെ അതാണോ? സത്തിനോട് താതാത്മ്യപ്പെട്ടില്ല എന്നുള്ളതിൻ്റെ തെളിവ് അവരവരുടെ കയ്യിലുണ്ട്. എല്ലാവരുടെയും സ്വന്തം കാര്യമാണ് പറയുന്നത്. അതെയല്ലേ? എന്താണ് സത്തിനോട് താതാത്മ്യപ്പെട്ടില്ല? അതിന് നമ്മുടെ അനുഭവത്തിൽ തന്നെ തെളിവുണ്ടെന്നാണ് പറഞ്ഞു. വേറെ ആരോടും പോയി ചോദിക്കേണ്ട കാര്യമില്ല. സത്തായിരുന്നിട്ടും സത്സമ്പത്തി സംഭവിക്കുന്നില്ല. സത്താണ്, പക്ഷെ സത്സമ്പത്തി സംഭവിക്കുന്നില്ല. അതിനെ ചോദിക്കും. അങ്ങനെ സുഷുപ്തിയിൽ പോയി സത്തിനോട് ഏകീഭവിച്ചെങ്കിൽ പിന്നെ ജാഗ്രതത്തിന് സത്തല്ലേ? എന്താ തകരാറ്? അങ്ങനെ ആ ഇവിടെ ദേഹാത്മബുദ്ധിയുണ്ട്. അത് തന്നെയാണ് ദേഹാത്മബുദ്ധി ഇവിടെ സ്പഷ്ടമായിരിക്കുന്നു. ഇവിടെ പറയുന്ന സത്സമ്പത്തി എന്ന് പറയുന്നത് ഉപാധി വിനർമുക്തമായ സ്ഥിതിയാണെന്നാണ്. അത് ജാഗ്രതത്തിലും സ്വപ്നത്തിലും ഉപാധികളെല്ലാം ഉണ്ട്. അത് ഏതുപാധിയായാലും ശരി, അതിനോടെല്ലാം താതാത്മ്യപ്പെട്ടിരിക്കുന്നു. അതിനെ സത്സമ്പത്തി എന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് സത്സമ്പത്തിയിൽ സർവ ഉപാധി വിനിർമുക്തമാണെന്ന് പറയുന്നത്. ഏതെങ്കിലും ഉപാധി ഉണ്ടെങ്കിൽ അനുഭവത്തിൽ വന്ന ഉടൻ തന്നെ ഇത് ബോധത്തിന്റെ സ്വഭാവമാണ്, അതിനോട് കയറി താതാത്മ്യപ്പെടും. എന്നുവെച്ചാൽ അധ്യാസം സംഭവിച്ചിരിക്കും. അപ്പോ സ്വാഭാവികമായി തന്നെ അതാണ് ഇവിടെ ഉപയോഗിച്ചത്. എന്താണ് സ്വഭാവ സമ്പത്തി? അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നു, യാതൊരു ഉപാധികളോടും താതാത്മ്യപ്പെടാതെ. ശരീര ഇന്ദ്രിയ മനസ്സുകളോടൊന്നും താതാത്മ്യപ്പെടാതെ ആ താതാത്മ്യബുദ്ധി അധ്യാസബുദ്ധി നശിച്ച് ഇല്ലാതായി. സത്സമ്പത്തി എന്ന് പറയുന്നത് അതാണ് പറയുന്നത്. സർവോപാധി വിനർമുക്തമായി അത് സുഷുപ്തിയിലേ സംഭവിക്കുന്നുള്ളൂ. പിന്നെ ഇനി സംഭവിക്കേണ്ട ഒരു സ്ഥാനമുണ്ട്. എവിടെ? സമാധിയിൽ ഇടയ്ക്കൊക്കെ സംഭവിക്കാറുണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഇല്ലാത്ത കാര്യം പറയണ്ട. എവിടെ നിങ്ങൾ കേട്ട കാര്യം പറയണ്ട. പിന്നെ നമുക്ക് സംഭവിക്കാന്നുള്ള ഒരു പ്രതീക്ഷ, അതും അനുഭവമില്ല. സമാധി പോലെ തന്നെ. സമാധി എന്ന് ആൾക്കാർ പറയുന്നതല്ലാതെ ആർക്കും അനുഭവമൊന്നുമില്ല. അല്ല, ഉടനെ കണ്ടു പറയും എനിക്ക് അനുഭവം ഉണ്ടെന്ന് പറയും. അത് വേറെ സൂക്കേടാണ്. ഞാൻ പറയുന്ന സമാധിയെക്കുറിച്ച്, യോഗി എന്തുകൊണ്ട് അനുഭവമില്ല? അനുഭവമില്ലാന്നങ്ങനെ തറപ്പിച്ചു വരുന്നു. കാരണം അതിന്റെ അടയാളങ്ങളൊന്നും കാണുന്നില്ല. അത് തന്നെ അത് തന്നെയാണ് പറയുന്നത്, തീർത്ഥം പറയുന്നു. എന്താ അതിന്റെ അടയാളം? സമാധിയുടെ അടയാളം അത് തന്നെ, വ്യവഹാര ലോപം എന്ന് പറയും. വ്യവഹാര ലോപം കാണുന്നില്ല. ഞാനും സമാധിയിലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. പറഞ്ഞുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം നമ്മളെയൊക്കെ പോലെ തന്നെ ഈ പറയുന്ന ആളും, എന്നുവെച്ചാൽ നിങ്ങളെയൊന്നും പോലെയല്ല, നിങ്ങളെല്ലാം സമാധിയുള്ളവരാണ്, എന്നെ പോലെയാണ്. വ്യവഹാര ലോപം സംഭവിക്കുന്നുണ്ട്. അപ്പൊ സമാധിയെ കുറിച്ച് പറയാൻ പറ്റില്ല. വ്യവഹാര ലോപം സംഭവിക്കുന്ന ഏതുപോലെ സുഷുപ്തി പോലെ, എന്നാ സമ്മതിക്കാം. സുഷുപ്തി പോലെ വ്യവഹാര ലോപം സംഭവിക്കണ പറയാം സമാധി ഇതാണ്. എങ്ങനെ? ആ സുഷുപ്തി മൂർച്ച എല്ലാം ഒരേ ഗ്രേഡിപ്പെടും. മുക്താവസ്ഥ എന്താണ്? മുക്തി എന്താണ്? ഇതൊക്കെ എത്രയോ തവണ നമ്മൾ ചർച്ച ചെയ്ത്. പിന്നെ അതിനെ ഇവിടെ കൊണ്ടുവരേണ്ട വല്ല കാര്യമുണ്ട്? നല്ല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിനിവിടെ കൊണ്ടുവരേണ്ട കാര്യമുണ്ട്? മുക്താവസ്ഥ എന്താണ്? മുക്താവസ്ഥയെ കുറിച്ചുള്ള സങ്കല്പം അത് ഒരുപാട് നമ്മൾ ചർച്ച ചെയ്തതാണ്. എന്നിട്ട് വീണ്ടും അവിടേക്ക് വരുന്നു. ഭഗവത്ഗീതയുടെ സ്ഥിതപ്രജ്ഞ ലക്ഷണം മുതൽ അത് ചർച്ച ചെയ്യുന്നതാണ്. പിന്നെ ഇതുമായിട്ടൊക്കെ തന്നെ കൂട്ടിക്കുഴയ്ക്കുന്ന എന്തിനു? എന്താണ് മുക്തി? ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ട്. എന്താണ് സമാധിയായിട്ടുള്ള ബന്ധം? എന്താണ് സുഹൃത്തിയായിട്ടുള്ള ബന്ധം? ഇതൊക്കെ ഇങ്ങനെ വീണ്ടും വീണ്ടും പറയാൻ എനിക്ക് തന്നെ നാണക്കേട് തോന്നുന്നു. കേൾക്കുന്ന നിങ്ങൾക്ക് ഒരു ഉളുപ്പില്ല എന്ന് വിചാരിച്ച് പറയുന്നതാണ് തോന്നാതിരിക്കേണ്ട കാര്യമില്ല. ഇവിടെ പറയുന്നു സ്വഭാവ സമ്പത്തി കഥനം. അത് പിന്നെ പരിചോദന പൂർവകം ച പുനഃപുന തത്വമസീത്തി അവധാരണ ആണ് അവധാരണം എന്ന് പറയും. പരിചോദന ഭവാൻ ഭൂയൈവമേ വിജ്ഞാപയതു. ഓരോ തവണ തത്വമസി എന്ന് ഉപദേശിക്കുമ്പോഴും വീണ്ടും ചോദിക്കും അതെന്താണ്. ഒരു കൂടെ പറഞ്ഞു തന്നാലും അതാണ് പരിചോദന. വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുക. പുനഃപുന തത്വമസീത്തി അവധാരണം. ചോദ്യത്തിനനുസരിച്ച് വീണ്ടും വീണ്ടും തത്വമസി തത്വമസി എന്ന് ഉറപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം കൊണ്ട് മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇതിച്ച സർവമേത താതാത്മ്യ പ്രതിപാദനായ ഏവ അപകൽപ്പതേ. ഇവിടെയും താതാത്മ്യത്തെ ബോധിപ്പിക്കുകയാണ്. എന്നുവെച്ചാൽ സത്ത് തന്നെയാണ് നീ എന്ന് ബോധിപ്പിക്കുകയാണ്. അല്ലാതെ നിന്നെ സത്തായി ഉപാസിക്കുക, ത്വം നീ സത്താണ് ഞാൻ സത്താണെന്ന് ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കാനല്ല പറയുന്നു. താതാത്മ്യ പ്രതിപാദനം, താതാത്മ്യ പ്രതിപാദനം കൊണ്ട് സംഭവിക്കേണ്ടത് താതാത്മ്യ പ്രതിപത്തിയാണ്. ഞാനത് സത്ത് തന്നെയാണെന്നുള്ള അവധാരണമാണ്, നിശ്ചയമാണ്. നിശ്ചയം എന്ന് പറയുന്ന എന്താ സാധനം? ജ്ഞാനമാണ്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഉപാസനയും ഞാനും തമ്മിൽ എന്താ വ്യത്യാസം? ഉപാസന ഭാവനയാണ്, അത് മാനസിക ക്രിയയാണ്. എത്ര കാലം വേണമെങ്കിലും എത്ര നേരം വേണമെങ്കിലും ഒരാൾക്ക് ചെയ്തുകൊണ്ടിരിക്കും, അത് മനസ്സിന് ഉറപ്പുണ്ടെങ്കിൽ. അത് ഈ പറയുന്ന അവധാരണം ഇല്ലാത്തത് കൊണ്ട് ഒരാൾ ചെയ്യുന്ന കാര്യമാണ് ഭാഷകാരന്റെ അഭിപ്രായത്തിൽ. സർവമേത് താതാത്മ്യ പ്രതിപാദനായ അമേവാവകൽപ്പതേ എന്ന താതാത്മ്യ സമ്പാദനായ, അല്ല താതാത്മ്യ സമ്പാദനത്തിലല്ല. താതാത്മ്യ സമ്പാദനവും താതാത്മ്യ പ്രതിപാദനവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? താതാത്മ്യ സമ്പത്തി സമ്പാദനം എന്ന് പറയുന്ന ഉപാസനയാണ്. ഇവിടെ പറയുന്നത് അത് സന്നന്ദം. ഇവിടെ ലുട്പ്രത്യാണ് പദ ധാതു എന്ന് നെച്ചുപ്രത്യം വന്നിട്ട് സന്ന് വന്ന് പിപാദേശത്ത് പദ ധാതു പിപാദ നെച്ചുകൂടെ വന്നു കഴിയുമ്പം പിപാദ എന്ന് വരുന്നത് എങ്ങനെയാണ്? പദ് പിപാദ എന്നങ്ങനെ വരുന്നു. പി പി എങ്ങനെ വന്നു എന്നുള്ളതാണ്. സന്യത്ത് പിപാദ ഇങ്ങോട്ട് ചോദിച്ചാൽ അങ്ങോട്ടും ചോദിക്കും, ഒന്നേം ഉണ്ടാതിരിക്കുക. അല്ലെങ്കിൽ ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറയുക, അല്ലെങ്കിൽ ഇങ്ങോട്ട് ചോദിക്കുകയായിരിക്കുക. ഇങ്ങോട്ട് ചോദിച്ചാൽ എനിക്കും ചോദിക്കാൻ അവകാശമുണ്ട്, പഠിച്ച കാര്യങ്ങളാണ്. അതിനെ ബോധിപ്പിക്കുന്നതിന് വേണ്ടി എന്നാണ് പിപാദ ഈഷ. അതൊന്ന് തന്നെ, പക്ഷെ സമ്പത്തി എന്ന് പറയുമ്പോൾ അത് ഉപാസനയായി അർത്ഥവ്യത്യാസം വരുന്നു. പിപാദ ഈഷ അണിച്ചു വരുമ്പോഴത്തേക്ക് ബോധിപ്പിക്കുക എന്നാണ്. പദ്ഗതവുമാണ്, പക്ഷെ ഗത്യർത്ഥാനം ജ്ഞാനാർത്ഥം, ജ്ഞാനാർത്ഥമുണ്ട്. അതുകൊണ്ട് പിപാദ ഈഷ എന്ന് പറയുന്നു. ഇവിടെ സമ്പാദനം എന്ന് പറയുമ്പോൾ ഉപാസനം. താതാത്മ്യ സമ്പത്തി, നേരത്തെ പൂർവക്ഷി സമ്പത്തി എന്ന് പറയുന്നത് ഉപാസന എന്നുള്ള അർത്ഥത്തിലാണ്, ഉപാസന എന്നുള്ള അർത്ഥത്തിലാണ്. കാരണം അത് വൃത്തികാരനും മറ്റും അങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നത് സമ്പത്തി ഉപാസനയ്ക്ക് വേണ്ടിയിട്ട്, സമ്പത്ത് ഉപാസന എന്നൊക്കെ പറയും. ഭാഷകാരൻ അത് എന്ന് ഉപയോഗിക്കുമ്പോൾ ജ്ഞാനം എന്നുള്ള അർത്ഥത്തിന്, പൂർവക്ഷിക്ക് അത് ഉപാസന സിദ്ധാന്തം ഉപയോഗിച്ചാൽ അത് തന്നെ ജ്ഞാനം എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കും. ശബ്ദം ഒന്ന് തന്നെയാണ്, അർത്ഥത്തിന് വ്യത്യാസം വരും. ഇന്ന് താതാത്മ്യ സംബന്ധന സമ്പാദന എന്ന് പറഞ്ഞാൽ ഇത് താതാത്മ്യ ഉപാസനയ്ക്ക് വേണ്ടിയല്ല എന്നാണ്. ഏകത്വ ജ്ഞാനം തന്നെയാണ്, താതാത്മ്യ ജ്ഞാനം തന്നെയാണ് ഏകത്വ ഉപാസന. അപ്പോൾ ഉപാസനയും ജ്ഞാനവും തമ്മിലുള്ള വ്യത്യാസത്തെ വളരെ വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. ഒരു കാരണം അതാണ്. എന്നുവെച്ചാൽ അത്ര ഉപക്രമതന്ത്രത്വോപന്യാസോ ന്യായ. ഉപക്രമത്തിനനുസരിച്ച് വേണം ഉപസംഹാരം. അതുകൊണ്ട് ഇവിടെ ഉപക്രമത്തിൽ സത്തെന്ന് പറഞ്ഞു, ഉപസംഹാരത്തിൽ ആത്മാന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ ഉപക്രമത്തിൽ ആത്മാന്ന് പറഞ്ഞില്ല, പറഞ്ഞിരുന്നെങ്കിൽ രണ്ടും ഒന്നെന്ന് പറയാം. ഇവിടെ സത്ത് പറഞ്ഞു, ഇവിടെ ആത്മാന്ന് പറഞ്ഞു. അതുകൊണ്ട് ഉപാസന എന്തുകൊണ്ടായിക്കൂടാ എന്നാണ് പൂർവക്ഷി ചോദിക്കുന്നത്. ഉപക്രമതന്ത്രത്വോപന്യാസം, ഉപക്രമത്തിന് അധീനമാണ് ഉപന്യാസം. ഇത് അംഗീകരിച്ചിട്ടുള്ള ഒരു ന്യായമാണ് മീമാംസകർ. പക്ഷെ ഇവിടെ അതുകൊണ്ട് പ്രത്യേകം എന്ന് വെച്ചാൽ അത്ര ഇവിടെ ആ യുക്തി കൊണ്ടുവരാൻ, ന്യായം കൊണ്ടുവരാൻ പറ്റില്ല. മീമാംസായുക്തി, അതാണ് ഇവിടെ ന്യായം. എന്തുകൊണ്ട് തന്നെ ഹി ഉപക്രമ ആത്മത്വ സങ്കീർത്തനം അനാത്മത്വ സങ്കീർത്തനം അസ്തി. നഹി ഉപക്രമ എന്നല്ല, ഉപക്രമയെന്നാണ്. വസ്തുവത്തിൽ ഉപക്രമ എന്നാണ്. അതിലെങ്ങനെയാ രണ്ട് സ്ഥലത്തും ലോപം വരും? രണ്ട് സ്ഥലത്തും ലോപം വന്ന് ഉപക്രമ എന്ന് അവസാനിക്കും അല്ലെ? ഉപക്രമ എന്ന് പറയാം, ഉപക്രമേ ആണെങ്കിലും ഉപക്രമ എന്ന് പറയാം. ഉപക്രമ വിസർഗം വേണ്ട. ആ പുസ്തകത്തിൽ എങ്ങനെയാ വിസർഗം? ആ വിസർഗം വേണ്ട, എഴുതി ചേർക്കണ്ട. വിസർഗം ഇതിനകത്ത് അധികമായിട്ട് വന്നിരിക്കുന്നു. ഉപക്രമ എന്നുള്ളതാണ്. ഉപക്രമേ ആത്മത്വ സങ്കീർത്തനം അനാത്മത്വ സങ്കീർത്തനമൊന്നുമില്ല അവിടെ. എന്ന് വെച്ചാൽ ആത്മാവ് അനാത്മാവ് ഇതൊന്നും അവിടെ പറയുന്നില്ല, സത് എന്നേ പറയുന്നു. അങ്ങനെയാണെങ്കിൽ അവിടെ ത്വം വരാം എന്നാ ശരിയാകത്തില്ല. എങ്ങനെ പറയണം? ഉപക്രമ, ഉപക്രമം ആത്മത്വ സങ്കീർത്തനം, ആത്മസങ്കീർത്തനം. ഉപക്രമം തന്നെ ആത്മസങ്കീർത്തനം എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഉപക്രമേ എന്ന് വരുമ്പോഴത്തേക്ക് ഉപക്രമത്തിൽ എന്താണ് ആത്മത്വ സങ്കീർത്തനം നാസ്തി, അങ്ങനെ അന്വയിക്കാം. അല്ലെങ്കിൽ അത് ഉപക്രമേ ആത്മത്വ സങ്കീർത്തനം നാസ്തി, അതുപോലെ ഉപക്രമേ അനാത്മത്വ സങ്കീർത്തനം നാസ്തി. അങ്ങനെ ഉപക്രമ ആത്മത്വ സങ്കീർത്തനം, ഉപക്രമമല്ല ഉപക്രമത്തിലാണ്. സാമാന്യ ഉപക്രമശ്ച എന്ന വാക്യശേഷഗതേന വിശേഷേണ വിരുദ്ധ്യത്തെ വിശേഷാകാംക്ഷിതത്വ സാമാന്യ. ഇവിടെ ആത്മാവ് അനാത്മാവ് ഇങ്ങനെയുള്ള ശബ്ദങ്ങളൊന്നും പറയാതെ തന്നെ തുടക്കത്തിൽ അങ്ങനെ പറഞ്ഞു, സാമാന്യ ഉപക്രമം. ഈ സാമാന്യ ഉപക്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ താർക്കികന്മാർ പറയുന്ന സാമാന്യമല്ല. വ്യാഖ്യാനം വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആശയക്കുഴപ്പത്തിൽ പോകും. എന്ന് പറഞ്ഞാൽ ആത്മാവ് അനാത്മാവ് എല്ലാത്തിനും ഉപയോഗിക്കാമെന്നുള്ള ഒരു ശബ്ദമാണെന്ത്? സത്. കാരണം ആത്മാവിനും സദ്ബുദ്ധിയുണ്ട് നമുക്ക്, അനാത്മാവിനും സദ്ബുദ്ധിയുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ സാമാന്യം എന്നുള്ളതുകൊണ്ട് സത്തിനെ എടുക്കുന്നു. എവിടെയും അത് ഉപയോഗിക്കും, ഇവിടെ ഉപയോഗിക്കുക എന്നുള്ളതല്ല. ഏതിലും നമുക്ക് സദ്ബുദ്ധിയാണ്. ഇപ്പോൾ സൃഷ്ടിക്ക് മുമ്പ് പറഞ്ഞാൽ, സുഷുപ്തിയിലെ തന്നെ കുറിച്ച് പറഞ്ഞാൽ, ജാഗ്രതയിലെ തന്നെ കുറിച്ച് പറഞ്ഞാൽ, ഇനി കേവലം തന്നെ കുറിച്ച് പറഞ്ഞാലും ഇവിടെ അഹമസ്മി സദ്ബുദ്ധിയാണ്. ഇനി തൻ്റെ മുമ്പിൽ കാണുന്ന സർവ വിഷയങ്ങളെ അറിയുമ്പോൾ സർവ്വ വിഷയങ്ങളിലും സദ്ബുദ്ധിയാണ്. അഭാവത്തിൽ പോലും എന്ത് ബുദ്ധിയാണ് ഉണ്ടാവുന്നത്? സദ്ബുദ്ധിയാണ്. ഇനി ഒരാൾ ശൂന്യം പറയുകയാണെങ്കിൽ ശൂന്യത്തിലും എന്ത് പറയും? ശൂന്യം ഉണ്ടെന്നാണോ നിങ്ങൾ പറയുന്നതെങ്കിൽ ശൂന്യം അസ്ഥി എന്ന് പറയേണ്ടി വരും, അല്ലെങ്കിൽ ശൂന്യത്തെ നിഷേധിക്കേണ്ടി വരും. അപ്പൊ ചോദിക്കും, ശൂന്യത്തിന്റെ നിഷേധം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എന്ത് പറയേണ്ടി വരും? സത്താവും. ശൂന്യം ഉണ്ടെന്ന് പറഞ്ഞാലും സത്ത്, ശൂന്യത്തെ നിഷേധിച്ചാലും സത്ത്. അപ്പൊ സത്തിൽ നിന്ന് ആർക്കും രക്ഷപ്പെടാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇവിടെ സാമാന്യ ഉപക്രമം എന്ന് പറഞ്ഞത്. സത്തെന്ന് പറയുന്നത് സാമാന്യ ഉപക്രമമാണ്. താർക്കികന്മാർ പറയുന്ന അങ്ങനെയല്ല, സത്തെന്ന് പറയുന്ന എവിടെയുള്ളൂ? ദ്രവ്യഗുണ കർമ്മത്തിൽ മൂന്നിടത്തേ ഉള്ളൂ, നേരിട്ടുള്ളൂ. ബാക്കിയുള്ളിടത്തെല്ലാം മറ്റ് സംബന്ധങ്ങളിലൂടെ വരുന്നതാണ്. സമവായത്തിൽ സത്ത് മൂന്നിടത്തേ ഉള്ളൂ, അപ്പോൾ ആ സത്തുമായിട്ടിവിടെ ഒരു ബന്ധവുമില്ല. വ്യാഖ്യാനങ്ങളൊക്കെ ആശയക്കുഴപ്പമുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ സാമാന്യം എന്ന് പറയാൻ കാരണം അതാണ്, സത്ത് സാമാന്യമാണ്, എവിടെയും പ്രയോഗിക്കാമെന്നുള്ളൊരു ശബ്ദമാണ്. എന്തിന്? സർവ ഉപാധി വിനിർമുക്തമായിരിക്കുന്ന സുഷുതിയെ സംബന്ധിച്ച് പോലും നമുക്ക് സത് അങ്ങനെ പ്രയോഗിക്കാം. കാലദേശങ്ങളൊന്നും ഇല്ലാതിരുന്നാലും പറയാം സദാസം, ഞാനവിടെ ഉണ്ടായിരുന്നു. പറയുന്നു അങ്ങനെ വരുന്ന സത്ത്, സർവത്രയും ഉപയോഗിക്കാവുന്നുള്ള സത്ത്, അവസാനം പറയുന്ന ആത്മാവുമായിട്ട് എന്താ വിരോധം? അത് സത്താണല്ലോ. ആത്മാ എന്ന് പറയുന്നത് വിശേഷിച്ച് പറഞ്ഞാണ്, തന്നെക്കുറിച്ച് പറഞ്ഞാണ്. ആത്മാ അതാണ് നിന്റെ സ്വരൂപം എന്നാ പറഞ്ഞു. അപ്പോൾ ആത്മാ എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ സാമാന്യം എന്ന് പറയാൻ പറ്റില്ല, കാരണം ഓരോരുത്തരും അവനവനെയാണ് എന്തായി അറിയുന്നത്, ആത്മാവായിട്ട്. അതൊരു വിശേഷമാണ്. പക്ഷേ സത് അസത്തിനും പ്രയോഗിക്കുന്ന സത്ത് സാമാന്യം പറയുന്ന സാമാന്യവും വിശേഷവും തമ്മിൽ ഇവിടെ വിരോധമില്ല. എന്തുകൊണ്ട്? രണ്ട് സത്തായതുകൊണ്ട് എന്ന് വേണം ആ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കേണ്ടത്. സാമാന്യ ഉപക്രമസ്ഥ സത്തെന്നുള്ള സാമാന്യ ഉപക്രമം, ഇവിടെ ഉപക്രമവും ഉപസംഹാരവും എന്ന് പറയുന്ന വാക്യത്തെ ആശ്രയിച്ചിട്ടാണ്. സദൈവ സൗമ്യ എന്നുള്ള ആരംഭം, ഒടുവിൽ സാത്മാ തത്വമസി ശേതകേതു എന്ന് പറയുന്ന ഉപസംഹാരം. പശ്രുതി വാക്യങ്ങളെ ആശ്രയിച്ചാണ് ഉപക്രമം ഉപസംഹാരം എന്ന് പറയുന്നത്. മീമാംസ ചർച്ച ചെയ്യുമ്പോഴും അത് തന്നെയാണ്. ശ്രുതി വാക്യങ്ങളിൽ ആദ്യം പറയുന്ന ഉപക്രമം, അവസാനം പറയുന്ന ഉപസംഹാരം. അതുകൊണ്ട് സാമാന്യ ഉപക്രമസ്ഥെന്ന വാക്യശേഷകതേന വിശേഷേണ ന വിരുദ്ധ്യതേ, വാക്യശേഷകതമായ വിശേഷവുമായി അവിടെ വിരോധം ഇല്ല, രണ്ടും സത്ത് തന്നെയാണ് എന്നർത്ഥം. വിശേഷ ആകാംക്ഷിതത്വാത് സാമാന്യസ്യ. അപ്പോൾ എപ്പോഴും അങ്ങനെയാണ്, സാമാന്യം എന്ന് പറയുന്നത് വിശേഷത്താൽ ആകാംക്ഷിക്കപ്പെടുന്നു. പൊതുവെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വിശേഷത്തെ നമുക്കറിയാൻ ആഗ്രഹമുണ്ടാവും. അതെന്ത് എന്നിങ്ങനെ അത് സത്തെന്ന് പറഞ്ഞു. അപ്പോ വിശേഷേണ ആകാംക്ഷിതം എന്നാണ്. അപ്പൊ താൻ ആരാണ്? സത്ത് തന്നെ. തന്നെക്കുറിച്ച് ജിജ്ഞാസ ഉണ്ടാകുമ്പോൾ അവിടെ അത് സാമാന്യത്തിലെത്തിച്ചേരുന്നു ആ ജിജ്ഞാസ. ഇവിടെ ഇത് ശ്രവിക്കുന്ന ആളിനും തന്നെക്കുറിച്ചാണ് ജിജ്ഞാസ ഉണ്ടാകുന്നത്. താൻ ആരാണ് പറയുന്നു, ത്വം തത് അസി, നീ അതാണ്, ആ തത്വമാണ്. തിരിച്ചുമാകാം, ആ തത് അതെന്താണ്? അത് നീ തന്നെയാണ്. ഇപ്പോൾ വിശേഷാകാംക്ഷിതത്വ സാമാന്യസ്യ, സാമാന്യം വിശേഷാകാംക്ഷിതമാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആകാംക്ഷയുള്ളതുകൊണ്ട് തന്നെ പരസ്പര വിരോധമില്ല. ഒന്നിൻ്റെ പൂർത്തീകരണമാണ് മറ്റൊന്ന്, ഏകമാണല്ലോ. സശബ്ദാർത്ഥോപി ച പര്യാലോച്യമാനേന മുഖ്യാദാത്മനോ അന്നസംഭവതി. പിന്നെ സത്ശബ്ദത്തിന്റെ അർത്ഥം എന്താണെന്ന് ആലോചിച്ചു പോകുക. ഒന്നിന്റെ പൂർത്തീകരണമാണ് മറ്റേതുകൊണ്ട് സാമാന്യത്തിന്റെ പൂർത്തീകരണമാണ് വിശേഷം. നല്ല രണ്ടും വരാം. വിശേഷം ഞാൻ ആരാണ് എന്ന് ആലോചിക്കുമ്പോൾ സത്തിലെത്തിച്ചേരുന്നു. ആ സത്ത് എന്താണ്? എന്നാലോചിച്ച് കഴിഞ്ഞാൽ ഇവിടെ എത്തിച്ചേരും തന്നെ. കാരണം രണ്ടും ഒന്നായതുകൊണ്ട്, തഥാത്മ്യമുള്ളതുകൊണ്ട്. ഇവിടെ വിശേഷാകാംക്ഷിതത്വ സാമാന്യത, വിശേഷേണ ആകാംക്ഷിതം സാമാന്യം എന്ന് പറഞ്ഞെങ്കിലും രണ്ടും ശരിയാണ്. സബ്ശബ്ദാർത്ഥോപി, അതാണ് അടുത്ത് പറയുന്നത്. അടുത്ത് പറയുന്നത് അത് തന്നെയാണ്. തന്നെ കുറിച്ച് ചിന്തിച്ചാൽ താൻ സത്താണെന്ന് മനസ്സിലാവും. സത്തിനെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ അത് സബ്ശബ്ദാർത്ഥോപി പര്യാലോചുമാനേ ന മുഖ്യാതാത്മനോ അന്യസംഭവതി. മുഖ്യാത്മാവിൽ നിന്ന് അന്യം അല്ല. മുഖ്യാത്മാവ് എന്ന് പറഞ്ഞാൽ പരമാത്മാവ്, അതിൽ നിന്ന് അന്യമല്ല. സത്തെന്ന് പറയുന്നത് ആ പരമാത്മാവ് തന്നെ. അങ്ങനെ ഒരു ശബ്ദം പ്രയോഗിച്ചു എന്നേ ഉള്ളൂ. അന്യസംഭവതി അതോ അന്യസ്യ വസ്തുജാതസ്യ ആരംഭണാദി ആരംഭണ ശബ്ദാദിഭ്യോ അനർത്ഥത്വത്തെ, അതിൽ നിന്ന് അന്യമായിട്ടുള്ള സത്തം, നന്യമായിട്ടുള്ള വസ്തുജാതസ്യ ഈ പ്രപഞ്ചം മുഴുവനും അനർത്ഥമാണ്. അതിനുവേണ്ടിയാണ് ആരംഭണം, വാചാരംഭണം, വികാരോ, നാമധേയം എന്നെല്ലാം പറഞ്ഞ് അതിനു വേണ്ടിയിട്ടാണ്, അനർത്ഥത്വത്തെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. സബ്ശബ്ദാർത്ഥവും ഇന്ന പര്യാലോച്യമാനോ എന്ന മുഖ്യാതാത്മനോ അന്യസം, മുഖ്യാത്മാവ് അന്യമല്ല. അന്യസ്യ വസ്തുജാതസ്യ ആരംഭണ ശബ്ദാദിഭ്യോ അനുദത്വത്തെ, ബാക്കിയുള്ള എല്ലാം അനുദമാണ്. സത്താണ്, സത്യം അതാണ്, ആത്മാവ് അതാണ് നീ എന്നാണ് ബോധിപ്പിക്കുന്നത്. നീ സത്യമാണ്, കൊണ്ടവിടെ പ്രത്യം പറഞ്ഞു തത്സത്യം എന്നിവിടെ പറഞ്ഞു. അസത്ത് സത്യമാണ്, നീ സത്യം പ്രത്യേകം പറയുന്നു. നാമനാന വൈഷമ്യമപി അവശ്യം അർത്ഥവൈഷമ്യം. നേരത്തെ പറഞ്ഞ രണ്ട് ശ്രുതി പാഠത്തിൽ വ്യത്യാസമുണ്ടല്ലോ. അടുത്ത് കഥമ ആത്മേതി, അടുത്ത് സദൈവ, പാഠത്തിൽ വ്യത്യാസമുണ്ട്. ആ വാക്യഘടനയിലൊക്കെ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് രണ്ട് രണ്ടർത്ഥമായിരിക്കും. ഒരിടത്ത് ജ്ഞാനം, മറ്റിടത്ത് ഉപാസന, ഇതെല്ലാം പറഞ്ഞല്ലോ. പറയുന്നു അങ്ങനെ വാക്കുകൾ മാറി തിരിഞ്ഞിരുന്നു എന്ന് വിചാരിച്ചിരുന്നു, അർത്ഥത്തിന് വ്യത്യാസം വരത്തില്ല. ആമ്നാന വൈഷമ്യം ശ്രുതിഭേദം ഉള്ളതുകൊണ്ടും ന അവശ്യം അർത്ഥവൈഷമ്യാവഹതി, അർത്ഥവ്യത്യാസം ഉണ്ടായേ തീരൂ എന്ന് പറയാൻ പറ്റത്തില്ല. എന്നുവെച്ചാൽ ഇനി ചിലടത്ത് വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ ആ ശ്രുതി വൈഷമ്യം, ശ്രുതിയിൽ വരുന്ന വ്യത്യാസം ഉണ്ടെന്ന് നോക്കണം. ഇവിടെ ശ്രുതി വരുന്ന വ്യത്യാസം എങ്ങനെയാണ്? അത് പറയുന്നു ആഹാരപാത്രം, പാത്രം ആഹാര ഇത്യവുമാദേശു അർത്ഥസാമ്യവി തദ്ദർശന. പറയുക ആഹാരപാത്രം, പാത്രം ആഹാര അറിഞ്ഞ് ഹരനെ കൊണ്ടുവരിക എന്നാണ്. ഇവിടെ ശ്രുതി വ്യത്യാസമുണ്ട്. ആഹാരപാത്രം രണ്ടാമത് പറയുന്നു, പാത്രം ആഹാര വ്യത്യാസമുണ്ടാണ്, ശബ്ദവ്യത്യാസമുണ്ട്. അർത്ഥവ്യത്യാസം വരുമോ? ഇല്ല. ഇതുപോലെയുള്ളൂ ബൃഹദാരണ്യ ശ്രുതിയും ചാന്ദോഗ്യ ശ്രുതിയും തമ്മിൽ. ശബ്ദങ്ങൾ അവിടെ ഇവിടെയൊക്കെ മാറ്റി പ്രയോഗിച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ. പാത്രം കൊണ്ടുവരിക, പാത്രം കൊണ്ടുവരിക. ആഹാരയല്ല ആഹാര, ആഹാരം എന്ന് പറഞ്ഞാൽ പോയി. അങ്ങനെ എഴുതിയിട്ടില്ല, സൂക്ഷിച്ചു നോക്കണം, കണ്ണു പിടിക്കുന്നില്ല. ആഹാര ഏതിന്റെ രൂപമാണ്? ഏത് രൂപമാണ്? ലോട്ട്, മധ്യപുരുഷ ആഹാര പഠിച്ചതാണ്. ഹൃഞ്ഞ് ഹരണേ ഹരതു വാങ്ങൂട്ടത്തിൽ ചേർത്തന്നേ ഉള്ളൂ. ഹരതു ഹരതാത്, ഹരതാം ഹരന്തു ഹര ഹരതാത്, ആങ്ങുയർത്താ കൊണ്ടുവരാ എന്നുള്ള അർത്ഥം പഠിച്ചില്ലേ? പിന്നെന്താ ആ ഹൃഞ്ഞ ധാതു നിന്ന് തന്നെ ആഹാരം വന്നു അതിൽ നിന്ന് അഹ്രിയതേ ആഹരിക്കപ്പെടുന്നത് ആഹാരം വേറെ കൃദന്തരൂപം, ഇത് തിങ്ങന്തം. ആഹാര പ്രഹാര സംഹാര വിഹാര പരിഹാര എത്രയോ രൂപങ്ങൾ വരുന്നു. ഇവിടെ ആഹാര എന്ന് വെച്ചാൽ കൊണ്ടുവരിക. ഇവിടെ ശബ്ദം മാറിയിരിക്കുന്നതുകൊണ്ട് അർത്ഥവ്യത്യാസം വരുന്നില്ല. തസ്മാ ദൈവം ജാതികേഷു വാക്യേഷു പ്രതിപാദന പ്രകാര ഭേദേവി പ്രതിപത്യ പ്രതിപാദ്യ അർത്ഥ അഭേദ സിദ്ധം. അതുകൊണ്ട് ഇങ്ങനെയുള്ള വാക്യങ്ങളിൽ ഏവം ജാതികേഷു വാക്യേഷു പ്രതിപാദന പ്രകാര ഭേദവി, അതിനെ പ്രതിപാദനം ചെയ്യുന്ന രീതിക്ക് വ്യത്യാസം വരും. വാക്കുകളെല്ലാം മറിച്ചും തിരിച്ചൊക്കെ ഉപയോഗിച്ചാലും പ്രതിപാദ്യ അർത്ഥ അഭേദ, പ്രതിപാദ്യമായ ഇവിടെ പ്രതിപാദനം ചെയ്യപ്പെടുന്ന അർത്ഥത്തിൽ വ്യത്യാസമില്ല. തത്വത്തിലൊന്നും ഒരിടത്തും വ്യത്യാസമില്ല. ശബ്ദമൊക്കെ അല്പസ്വല്പം മാറിയിരിക്കാം, തത്വം ഒന്നു തന്നെ.